കൂടാരത്തിൽ പൊന്നുഞ്ഞാലട നീ പൊരുന്നു, പൂമാനത്താഴ്വാരത്തിൽ പൂനുള്ളാൻ തേരുന്നാൻ പൊരുന്നു, തന്നാനം താളത്തിൽ നിർച്ചോല പെണ്ണന്റെ പാടുന്നു, നിന്നിനി വാകയ്ക്കും ആരാരോ പൂക്കമ്മൽ തീർക്കുന്നു, അത്തപ്പൂജത്തി പുതൃത്താവും പൂത്തപ്പോൾ തത്തം മീൻകുട്ടിയോടും നൃത്തം വെച്ചേ, പൂമഞ്ഞിൻ കൂടാരത്തിൽ പൊന്നുഞ്ഞാലട നീ പൊരുന്നു, പൂമാനത്താഴ്വാരത്തിൽ പൂനുള്ളാൻ തേരുന്നാൻ പൊരുന്നു. ഇളവേൽക്കുവാനായി മലർ ചെയ്യ വിരിവെച്ചു വനദേവത, ഒരു പാട്ടു പാടാം വരുവാനം പാടി, ഇനി ഞങ്ങൾ കഥ ചൊല്ലും നിമിഷങ്ങളിൽ, ഇല്ലത്തറി മുല്ലത്തറയിൽ ചെല്ലച്ചെറുകളിൽ അല്ലെല്ലാം പാടിവാ, പൂമഞ്ഞിൻ കൂടാരത്തിൽ പൊന്നുഞ്ഞാലാട നീ പൊരുന്നു, പൂമാലത്താഴ്വാരത്തിൽ പൂനുള്ളാൻ തേനുണ്ണാൻ പൊരുന്നു. പൂമാനത്താഴ്വാരത്തിൽ പൊന്നുഞ്ഞാൻ തേനുണ്ണാൻ പോരുന്നു.